ഉണ്ടായിരുന്നെങ്കിൽ അരികിൽ നീ ഉണ്ടായിരുന്നെങ്കിൽ എന്നു ഞാൻ ഒരു മാത്ര വെറുതേ നിനച്ചുപോയി ഒരു മാത്ര വെറുതേ നിനച്ചുപോയി അരികിൽ നീ ഉണ്ടായിരുന്നെങ്കിലെന്നു ഞാൻ ഒരു മാത്ര വെറുതേ നിനച്ചുപോയി ഒരു മാത്ര വെറുതേ നിനച്ചുപോയി രാത്രി മഴ പെയ്തു തോർന്ന നേരം രാത്രി മഴ പെയ്തു തോർന്ന നേരം കുളിർക്കാറ്റിലിലച്ചാത്തുലഞ്ഞ നേരം കിറ്റിറ്റു വീഴും നീത്തുള്ളിതൻ സംഗീതം തൃത്തന്തികളിൽ പടർന്ന നേരം കാതരയായൊരു പക്ഷിയൻ ജാലക വാതിലിൻ ചാരേ ചിലച്ച നേരം വാതിലിൻ ചാരേ ചിലച്ച നേരം ഒരു മാത്ര വെറുതെ നിനച്ചുപോയി അരികെ ായിരുന്നെങ്കിലെന്നു ഞാൻ ഒരു മാത്ര വെറുതേ നിനച്ചുപോയി ഒരു മാത്ര വെറുതേ നിനച്ചുപോയി മുറ്റത്തു ഞാൻ നട്ട ചമ്പക തൈയിലെ ആദ്യത്തെ മൊട്ട് വിരിഞ്ഞ നാളിൽ സ്നിഗ്ധമാമാരുടെയോ മുടിച്ചാർത്തിലൻ മുഗ്ധസങ്കൽപ്പം തലോടി നിൽക്കേ ഏതോ പുരാതന പ്രേമ കഥയിലെ ഗീതികളെന്നിൽ ചിറകടിക്കേ ഗീതികളെന്നിൽ ചിറകടിക്കേ ഒരു മാത്ര വെറുതെ നിനച്ചുപോയി അരികിൽ നീ ഉണ്ടായിരുന്നെങ്കിലെന്നു ഞാൻ ഒരു മാത്ര വെറുതെ നിനച്ചുപോയി ഒരു മാത്ര വെറുതെ നിനച്ചുപോയി അരികിൽ നീ ഉണ്ടായിരുന്നെങ്കിലെന്നു ഞാൻ ഒരു മാത്ര വെറുതെ നിനച്ചുപോയി ഒരു മാത്ര വെറുതെ നിനച്ചുപോയി